കൊള്ളുന്നവനില്ല ഭുജിപ്പതിനാളില്ലെങ്കിൽ അശിക്കുക തന്നെ ദൃഢം. കൊല്ലിക്കുക കൊണ്ട് ഭുജിക്കുകയാം കൊല്ലുന്നതിൽ നിന്നും ഉരത്വരാക്കാം. ഇവിടെ ജീവകാരുണ്യം എന്ന് പറയുന്ന ആശയത്തെ പറയുന്നു. പിന്നെ അതിനെ അനുകൂലിക്കുന്ന അഹിംസയെ അനുകൂലിക്കുന്ന യുക്തികളും പറയും ഓരോന്നോരോന്നായിട്ട്. അതാണ് മുമ്പ് പറഞ്ഞത്, കൊല്ലുന്നത് തങ്കൾ വരൽ പ്രിയമല്ല, ഒരു യുക്തിയാണ്. കൊല്ലപ്പെടാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഇതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. വിദ്വാൻമാർ ലോകത്തുള്ള ഭുജിപ്പതിന് ആളില്ലെങ്കിൽ കൊല്ലുന്നവനില്ല. അടുത്തൊരു യുക്തി പറയും, തിന്നാൻ ആളില്ലെങ്കിൽ കൊല്ലാനും ആരുമില്ല. ഈ തിരിച്ചു യുക്തി ഉണ്ട്, എന്താണ്? കൊന്നാ പാപം, തിന്നാ തീരും. കൊല്ലുന്നവന് യുക്തികളുണ്ട്, കൊല്ലുന്നവൻ അവന്റെ യുക്തി പറയും, കൊല്ലാതിരിക്കാനുള്ള യുക്തിയാണ് ഗുരു പറയും. അതായത് കൊന്ന് തിന്നുന്നവയെ തിന്നാനാണ് ഇല്ലാതൊന്നില്ല, പിന്നെ എങ്ങനെ കൊല്ലും? അതാണ് ഇന്ന് ഈ ഹിംസയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്നവരെല്ലാം വീഗൻസ്, അവര് ഇതെല്ലാം പാടെ ഉപേക്ഷിക്കുന്നതുകൊണ്ട്. കാരണം നമ്മൾ തിന്നുന്നോണ്ടാണല്ലോ ആൾക്കാർ കൊല്ലുന്നത്. അങ്ങനെയെങ്കിൽ തിന്നാതിരിക്കാം. തിന്നാതിരിക്കുമ്പോൾ കൊല്ലുന്നവരുടെ ബിസിനസ് കുറയും. കൊല്ലുക എന്ന് പറയുന്നത് ബിസിനസ്സാണ്, വ്യവസായമാണ്. തിന്നാതിരുന്ന് കഴിഞ്ഞാൽ ഇതെവരെ എവിടെ കൊണ്ട് വയ്ക്കും? അപ്പൊ അതിൽ നിന്ന് മനുഷ്യൻ പിന്മാറും. അതാണ് ഇവിടെ ഗുരുവും പറയുന്നത്, തിന്നാതിരിക്കും, ആൾക്കാർ കൊല്ലാതിരിക്കട്ടെ. ഞാന് ഇടയ്ക്ക് എന്നോട് ഒരു ഡോക്ടർ പറഞ്ഞു, മുട്ടയുടെ വെള്ളക്കര് കഴിക്കണം, ഇതിനാണ് പ്രോട്ടീൻ വേണ്ടി, ഏറ്റവും പ്രോട്ടീനുള്ള സാധനം. ഞാൻ പറഞ്ഞു എനിക്കതറിയാം, പക്ഷെ കഴിക്കാറില്ല. അത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത് ഒഴിവാക്കിയാണ്. അതോടൊപ്പം തന്നെ മത്സ്യം മാംസങ്ങളൊന്നും കഴിക്കുന്നില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞ അങ്ങേർക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല. അങ്ങനെ നമ്മുടെ ബോധവൽക്കരിക്കാണ്, മത്സ്യം മാംസം എല്ലാം കൂടെ കഴിക്കുമ്പോഴാണ് നല്ല പ്രോട്ടീനും ന്യൂട്രീഷ്യൻസും ഒക്കെ ഉള്ളത് കൊണ്ടൊക്കെ കഴിക്കുന്നത്. പറഞ്ഞത് ഞങ്ങൾ കഴിക്കാതിരിക്കുന്ന ഇതുകൊണ്ടാണ്, കൊന്നല്ലേ കഴിക്കാൻ പറ്റും, കൊല്ലുന്ന ഇഷ്ടമില്ലാതുകൊണ്ടാണ് കഴിക്കാതിരിക്കുന്നത്. അപ്പോൾ അയാളുടെ ചോദ്യമാണ്, ഒരാൾ ഇങ്ങനെ കൊല്ലാതെ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ലോകത്തെല്ലാം ഉള്ള കൊല ഇല്ലാതാകുമോ? ഇതാണ് സാറിന് അവർ ചോദിക്കുന്നത്. ഒരാളിപ്പോൾ അങ്ങനെ കഴിക്കുന്നില്ല, എന്തുകൊണ്ട്? ലോകത്തും ബാക്കിയുള്ളവരെല്ലാം കഴിക്കുന്നില്ല, അപ്പോൾ കൊല എന്തായാലും നടക്കുമോ? അത് ഒരു നമ്മുടെ നാട്ടിലൊരു പോലീസുകാരനെ കൈക്കൂലി കേസ് പിടിച്ച് കൊണ്ടാണ് വിജിലൻസാറെ പിടിച്ച്. അപ്പോൾ വിജിലൻസാറ് പറഞ്ഞു, നിങ്ങൾ നിയമം പാലിക്കേണ്ടവരല്ലേ, നിങ്ങൾ ഇങ്ങനെ കൈക്കൂലി വാങ്ങിക്കാൻ പാടുള്ളൂ. അപ്പം പുള്ളി പറഞ്ഞു, അതങ്ങനെ ഞാൻ വാങ്ങിയില്ലെങ്കിൽ ഏമാൻ വാങ്ങും, പിന്നെ ഞാൻ വാങ്ങിക്കാതിരുന്നിട്ട് കാര്യമില്ല, എനിക്ക് കിട്ടാനുള്ളത് അങ്ങനെ വാങ്ങും എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ എപ്പോഴും ഹിംസിക്കുന്നവനും ന്യായമുണ്ട്. ഹിംസയ്ക്ക് മാത്രമല്ല, യുക്തി ഏത് ഭാഗത്തും പ്രയോഗിക്കാം. ഹിംസയെ ന്യായീകരിക്കുന്നവര് പലരും വരും, ഹിംസ തന്നെ അഹിംസയായി മാറും. അങ്ങനെ ഒരു യുക്തിയാണ്. ഹിംസ ചിലപ്പോ അഹിംസമായി, അതിനവർ പറയുന്ന ഒരു യുക്തി. ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരാളെ കൊന്നിരുന്നെങ്കിൽ ഹിറ്റ്ലർ ഏകദേശം 60 ലക്ഷത്തോളം പേരെ കൊന്നെന്നാ പറയും. ജൂതന്മാര്, ബ്ലാക്ക് ജർമ്മൻസ്, അവരെയും കൊന്നു. അവരൊന്നും ആര്യ രക്തമുള്ളവരല്ല. യഹോവ സാക്ഷികളെന്ന് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനികളുടെ ഒരു ഭാഗം, അവരെ കൊന്നു. ഡിസേബിൾഡ്, വികലാംഗർ, അവരെ കൊന്നു. ഹോമോസെക്ഷൽസ്, അവരെ കൊന്നു. ഇങ്ങനെ ഒത്തിരി പേരെ കൊന്നു. അല്ല, ജൂതന്മാരെ മാത്രമല്ല, മറ്റവരെ എണ്ണത്തിൽ കുറവായതുകൊണ്ട് അവർ ശ്രദ്ധിച്ചിട്ടെന്നേ ഉള്ളൂ. ഇത്രയും കൊലപാതകം 60 ലക്ഷത്തോളം, ഇത് ഈ കൊലപാതകം ആരും നടത്തിയെന്നുള്ളതിൽ ഇപ്പൊ തർക്കമുണ്ട്. ഞങ്ങളുടെ ആൾക്കാരാണ് കൂടുതൽ കൊന്നതെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. മാവോ 45 ലക്ഷം പേരെ കൊന്നെന്നാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടെ ചേർന്ന് 90 ലക്ഷം പേരെ കൊന്നെന്നാണ് പറയുന്നത്. സ്റ്റാലിൻ ഏകദേശം അത്രയും കൊന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവരൊക്കെ കൊലപാതകങ്ങളാണ്. അപ്പൊ ഈ കൊല്ലുന്നവർക്ക് അവരുടേതായ ന്യായീകരണമുണ്ട്. ലക്ഷക്കണക്കിന് മനുഷ്യരെ അവർ കൊല്ലുമ്പോൾ സ്റ്റാലിനൊക്കെ പട്ടിണിക്കിട്ട് പോകും. ഒരു പ്രദേശത്ത് ഭക്ഷണം കൊടുക്കാതെ ആ ഭാഗത്തുള്ള ജനങ്ങളെ മുഴുവൻ പോകും. കൃത്രിമമായി ക്ഷാമം ഉണ്ടാക്കിക്കൊണ്ട് അയാളൊന്നും അത്രയും കൊന്നിട്ടില്ല. അയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിപ്പോരാളിയായിരുന്നു. അപ്പൊ അയാളൊരു തോക്ക് കൊടുത്തുകൊണ്ട് പോയി ഓരോ സ്ഥലത്ത് നിന്ന് വെടിവെച്ച് കൊല്ലായി. ഇതങ്ങനെയല്ല, രാജ്യം ഭരിച്ചവരാണ്. അപ്പൊ അവർക്ക് ആസൂത്രിതമായി കൊല്ലാൻ പറ്റും. ഒരാളൊരു തോക്കും കൊണ്ട് കൊല്ലാൻ പോയാൽ എത്ര പേരെ കൊല്ലും? അയാളെ കൊണ്ട് കൊല്ലാൻ പറ്റിയല്ലേ കൊല്ലാൻ പറ്റും. മറ്റങ്ങനെ അല്ല. സ്റ്റാലിനും ഹിറ്റ്ലറും മാവോയും ഒക്കെ ഭരണം കൈവച്ചവരാണ്. അപ്പൊ അവർ എതിരാളികളെ മുഴുവൻ കൊല്ലും. അത് ലക്ഷങ്ങളുടെ കണക്കാണ്. അപ്പൊ കൊല്ലുന്നതിന് അവർക്കൊരു ന്യായം അവർക്കുണ്ട്. ഹിംസയ്ക്ക് അവർ ന്യായങ്ങൾ കണ്ടെത്തും. അപ്പോ അതിലൊരു ന്യായം ഇതാണ്. ഹിറ്റ്ലർ ഒരാളെ കൊന്നിരുന്നെങ്കിൽ 60 ലക്ഷം കൊലം തോക്ക്. യൂറോപ്പിന്റെ 3-ൽ 2 ജൂതന്മാരെ കൊന്നിരുന്നു. ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത് വെടിവെച്ച് വന്നു. അവരെ കൂടുതലും ഗ്യാസ് ചേമ്പറുകളിൽ കയറ്റിക്കൊന്നു. പ്രത്യേക വലിയ ചേമ്പറുകൾ ഉണ്ടാക്കി അതിനകത്ത് കയറി അതിനകത്തോട്ട് വിഷവാതകം, അതിനുവേണ്ടി ഗവേഷണം നടത്തി വിഷവാതകം കണ്ടുപിടിച്ച് അതിനകത്ത് കയറ്റിയിട്ട് പോന്നു. പടഞ്ഞ് മനുഷ്യൻ മരിച്ച്. അത് വൃദ്ധന്മാര്, സ്ത്രീകൾ, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ജൂതൻ ഒരു വംശം അവരെ മുഴുവൻ കൊല്ലുന്നു. അതായത് ഒരു ഭ്രാന്താണ് പറയുന്നത്. കൊല്ലുന്നവർ മനോരോഗികളാണ്. അങ്ങനെ കൊല്ലുന്നവർ മനോരോഗമാണ്. കൊല്ലുമ്പോൾ അവർക്ക് യാതൊരു മനസാക്ഷിക്കുത്തും കൊടുത്തോന്നു. ഈ മാവോയും സ്റ്റാലിനും ഒക്കെ മനോരോഗികളാണ്. അവിടെയൊക്കെ പടം വെച്ച് പൂജിക്കുന്നവരുണ്ടല്ലോ, അവരുടെ ആശയങ്ങളെ പിന്തുടരാൻ ശ്രമിക്കുന്നവരുണ്ട്. കൊല്ലുന്ന സഖാക്കന്മാരാണ് അവരെല്ലാം. കൊലയിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോ അതെങ്ങനെ ഗുരുവിന്റെ കാഴ്ചപ്പാടുമായിട്ട് എങ്ങനെ യോജിക്കും? എവിടെ ഇട്ടാ യോജിക്കും? ഇത്രയും ലക്ഷങ്ങളൊക്കെ ഒന്നു വരും. അപ്പോൾ ഒരുതിനെ കൊന്നു കഴിഞ്ഞാൽ ഈ ലക്ഷങ്ങളുടെ കൊലപാതകം ഒഴിവാക്കുന്നുണ്ട്. അവനെ കൊല്ലുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് ഹിംസയെ അഹിംസയാക്കുന്നതാണ്. അപ്പൊ ഇത്രയും പേരുടെ മരണത്തെ ഒഴിവാക്കാൻ വേണ്ടി ഒരാളെ കൊല്ലാം, നമുക്ക് ഒന്നേ ന്യായീകരിക്കുകയാണ് അവിടെയും ആ ഹിംസ ഹിംസയല്ല അഹിംസയാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. അതിനോട് അങ്ങനെ ഒരു കാഴ്ചപ്പാടല്ല ഇവിടെ ഗുരു പറയുന്നു, ഹിംസിക്കരുതെന്ന് തന്നെയാണ്. അതിന് ബുദ്ധന്റെ ജീവിതത്തിലൊരു കഥയാണ് നടന്നാണോ നമുക്കറിയാൻ പറ്റില്ല, എന്നാലും അതിനൊരു ആശയമാണ്. അങ്കുലിയുമാൻ അയാൾക്കൊരു ടാർഗറ്റ് ഉണ്ടായി, ഇത്ര പേരെ കൊല്ലണം, 100,000, 1,000 കൃത്യമാകണമെന്നൊന്നും പറയാൻ പറ്റില്ല. കൊന്നിട്ട് അവരുടെ ഒരു വിരലെടുത്ത് അതിന്റെ അസ്ഥി എടുത്ത് അത് പൊരുത്തൊരു മാല ഉണ്ടാക്കി നടക്കുകയാണ്. അവരുടെ ഒരു ഹോബിയാണ് അത്. യോഗ്യന്മാരെ കൊല്ലത്തുള്ളൂ, സാധാരണ ആൾക്കാരെ ഒന്നും കൊല്ലത്തില്ല. അതിന്റെ പരമയോഗ്യന്മാരെ തേടി നടക്കുകയാണ് കൊല്ലാൻ വേണ്ടി. അങ്ങനെയാണ് ബുദ്ധൻ എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ അയാളെ കൊല്ലാൻ ചെന്നു. അപ്പൊ ഹിംസയുടെ യുക്തി അനുസരിച്ചാണെങ്കിൽ ബുദ്ധൻ എന്ത് ചെയ്യണം? എന്താണ് ബുദ്ധൻ ചെയ്യേണ്ടത്? ഹിംസയുടെ ബുദ്ധി അനുസരിച്ചാണെങ്കിൽ ഇനി നടക്കുന്ന ഒരുപാട് കൊലപാതകങ്ങൾ ഒഴിവാക്കാൻ അയാളെ കൊല്ലണം, അങ്കുലിമാനെ കൊല്ലണം. കാരണം അയാളല്ലേ നടന്ന എല്ലാവരും കൊല്ലുന്നു. അപ്പൊ അയാളെ കൊന്നാ പ്രശ്നം തീരുമല്ലോ, പിന്നെ ആരെയും കൊല്ലുന്നില്ലല്ലോ. പക്ഷെ ബുദ്ധൻ അതല്ല ചെയ്തത്. ബുദ്ധൻ എന്താ ചെയ്തത്? അയാളെ ഒരു ബുദ്ധനാക്കി, അയാള് മനസ്സിന് പരിവർത്തനം കൊടുത്തു. ഇതാണ് ഗുരുവിന്റെ ആശയം. അതിന്റെ ഹിംസയുടെ വ്യക്തിയാണെങ്കിൽ എന്താണ്? അങ്കുലിമാനെ കൊന്നു കഴിഞ്ഞാൽ ഒരുപാട് കൊലകൾ ഒഴിവാക്കാം എന്ന് പറയുന്നത് ഹിംസയുടെ വ്യക്തിയാണ്. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? നേരെ അങ്കുലിമാന്മാരുണ്ടാവും അത് തന്നെ. പക്ഷെ ഒരു അങ്കുലിമാന മനപരിവർത്തനം വരുത്തി കഴിഞ്ഞാൽ അത് ഒരുപാട് പേര് പ്രചോദനമാണ്. ആണ് ഇന്നും നമ്മൾ പറയുന്നത് കേട്ടോ, അങ്കുലിമാൻ ബുദ്ധനായി മാറി, ഹിംസ അവസാനം. ബുദ്ധൻ അങ്കുലിമാൻ ഉപദേശിച്ചു, നിനക്ക് ഏതെങ്കിലും ഒരു ജീവന് എടുക്കാൻ അവകാശമുണ്ട്, മരത്തിന്റെ ചില്ലം മുറിച്ചു കളഞ്ഞു, അത് കരിഞ്ഞു പോവുകയാണ്, അതിന് നിനക്ക് തിരിച്ച് ജീവൻ കൊടുക്കാൻ പറ്റും? പറ്റത്തില്ല. നീ നശിപ്പിക്കുന്ന ഒന്നിനെയും നിനക്ക് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിനക്ക് കൊല്ലാനുള്ള അധികാരമില്ല. അത് ബുദ്ധൻ പറഞ്ഞപ്പോ അയാൾക്ക് മനസ്സിലായി, നമ്മൾ പറഞ്ഞാൽ കേൾക്കണമെന്നില്ല. ആ യുക്തി അങ്കുലിമാനെ പിടികിട്ടി, അയാൾ ബുദ്ധധർമ്മത്തെ സ്വീകരിച്ചു എന്നാണ് കഥ. കഥ എന്തോ ആയിക്കൊള്ളട്ടെ, അതിന്റെ ഒരു സന്ദേശം ഉണ്ടെന്ന് വെച്ചാൽ ഹിംസ എന്ന് പറയുന്നത് ഹിംസ കൊണ്ട് വൈരേണ വൈരാണി സമ്മിന്ദിഹ കഥാവചന. വൈരം കൊണ്ട് വൈരത്തെ നേരിടരുത്. ഇതാണ് ബുദ്ധന്റെ ഉപദേശം, അതാണ് ഗുരു പറയുന്നത്. അത് ഇപ്പോ ഹിറ്റ്ലർ കൊന്നു കഴിഞ്ഞു, ശരിയാണ്, യൂതന്മാരെ കൊല്ലുന്ന ആളെ കൊന്നു. പക്ഷേ ഹിറ്റ്ലർ ആരാ കൊന്നത്? റഷ്യൻ പട്ടാളം ഹിറ്റ്ലറുടെ കൊട്ടാരത്തിലേക്ക് എരച്ചു കയറിയപ്പോഴാണ് ഹിറ്റ്ലർ സ്വന്തം കാവൽ ഭടന്മാരോട് പറഞ്ഞ് വെടിവെച്ച് കൊല്ലാൻ, അയാളെ അയാളുടെ ഭാര്യയും മക്കളെ. അവരെന്താ ഇനി കൊല്ലാൻ വന്നവര്? അവരും കൊന്നുകൊണ്ടിരിക്കണമെന്ന്. അവരിതുപോലെ ലക്ഷങ്ങളെ കൊല്ലുന്നവരാണ്. അപ്പൊ അവര് ഹിറ്റ്ലർ കൊന്നു എന്ന് വിചാരിച്ച് കൊല തീർന്നില്ല, അവർ വീണ്ടും കൊന്നുകൊണ്ടിരിക്കുകയാണ്, മാവോ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹിറ്റ്ലർ കൊന്നു എന്ന് വിചാരിച്ച് കൊലപാതകം തീരത്തു, മറ്റൊരു തരത്തിൽ കൊല ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഹിറ്റ്ലർ എന്തുകൊണ്ട് കൊന്നു? ഹിറ്റ്ലറിന്റെ ചെറിയ കാലത്ത് യൂതവിരോധം എന്ന് പറയുന്ന ജർമ്മനിയിൽ ഇങ്ങനെ പലരും പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് അപ്പൊ അങ്ങനെ ഒരു ആശയം ഹിറ്റ്ലറുടെ മസ്തിഷ്കത്തെ സ്വാധീനിച്ചാണ് അതിങ്ങനെ വളർന്നു വളർന്നു വന്നത്. അപ്പൊ ഇത്ര ആശയങ്ങളാണ്, കൊല്ലുക എന്നുള്ളൊരാശയം, അല്ലാതെ അയാൾ സ്വയം കണ്ടെത്തിയ ഒരു വിദ്യ ഒന്നുമല്ല കൊലപാതകം. അതിന് മുമ്പ് തന്നെ പലരും ഇതിനെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ഇയാള് വളർന്നു വരുമ്പോൾ ഇങ്ങനെയുള്ള ആശയമാണ് കേൾക്കുന്നത്. എല്ലാവരും അത് സ്വാധീനിച്ചെന്ന് വരത്തില്ല, ചില ബ്രെയിനുകൾ അത് സ്വാധീനിക്കും. അത് സ്വാധീനിച്ചു കഴിഞ്ഞാൽ അയാളൊരു കൊലപാതകിയായി മാറും, വളരെ നീചനായ ഒരു കൊലപാതകിയായി മാറും. അപ്പൊ ഇത് ചെയ്യിക്കുന്ന പിന്നെ ആശയങ്ങളാണ്. മാവോയെ കൊണ്ട് കൊല്ലിച്ചതും ഹിറ്റ്ലറെ കൊണ്ട് കൊല്ലിച്ചതും സ്റ്റാലിനെ കൊണ്ട് കൊല്ലിച്ചതും ഒക്കെ എന്താണ്? ആശയങ്ങളാണ്. ആശയങ്ങൾ ആദ്യം സ്വാധീനിക്കുന്നു ബ്രെയിനിനെ, പിന്നെ അത് പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ കൊല നടക്കുന്നു. അപ്പോൾ ഒരാളെ കൊന്നതുകൊണ്ടൊന്നും അവിടെ കൊലയുടെ എണ്ണം പോലും കുറഞ്ഞില്ല. കാരണം സ്റ്റാലിനും മാവോയും കൂടെ അതിൽ കൂടുതൽ പേരെ കൊന്നു. മാവോ ഒറ്റയ്ക്ക് തന്നെ അതിൽ കൂടുതൽ പേരെ കൊന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ കണക്ക് പുറത്ത് കിട്ടാൻ പ്രയാസമാണ്. കാരണം അവർ കൊല്ലുന്ന ഇരുമ്പ് മറച്ചുകൊണ്ടിട്ടാണ്, ഒരു പേരും പുറത്തു പോകാത്ത രീതിയിലൊക്കെ. ഈ കൊലപാതകം എല്ലായിടത്തും ഉണ്ടായിരുന്നു. മഹാഭാരതത്തിൽ എത്രയാണ്? 18 അക്ഷോഹിണി പോയിട്ട് പിന്നെ അവസാന ശേഷം എന്താണ്? എത്ര പേരുണ്ടായിരുന്നു ബാക്കി? 10-12 പേരുണ്ടായിരുന്നു, ബാക്കിയെല്ലാം പോന്നു. അപ്പൊ കൊലപാതകൾ ലോകത്ത് എവിടെയായാലും ഒരുപോലെ തന്നെയാണ്. അപ്പോ അഹിംസ കൊല്ലുന്നതും അഹിംസയാണെന്ന് ഈ അഹിംസയ്ക്കൊരു വ്യാഖ്യാനമുണ്ട്. ഹിംസയ്ക്ക് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഒരുപാട് കൊലയെ ഒഴിവാക്കാമെങ്കിൽ ഒരാളെ കൊല്ലാം എന്ന് പറയുന്നത്. പിന്നെ അവിടെയും ഹിംസ എന്ന് പറയുന്നത് നിൽക്കുന്നുണ്ട്, അത് ശേഷിക്കുകയാണ്. ഹിംസ അവിടെ മാറുന്നില്ല. ഒരാളെ കൊന്ന് ഒരുപാട് കൊല ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ഹിംസ എന്നുള്ള ആശയം അവിടെ നിൽക്കുമ്പോൾ അത് വേറൊരാളിലൂടെ അത് പ്രവർത്തിക്കും. അതാണ് ഇത് ചരിത്രമാണ്, കഥയല്ല. മഹാഭാരതമൊക്കെ പൊട്ട കഥകളാണ്. ശ്രീകൃഷ്ണ പരമാത്മാവും ഒരു കോപ്പുമല്ലാതെ ഞാൻ ഇന്നലെ പറഞ്ഞാണ്, ഇന്നലെ കേട്ടില്ലേ? അത് മനുഷ്യരെഴുതി വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ മനുഷ്യൻ എഴുതി വെച്ച കുയുക്തികളും കുതന്ത്രങ്ങളുമാണ്. ഇന്നലെ പറഞ്ഞു, വീണ്ടും പറഞ്ഞുകൊണ്ടാ എനിക്ക് ദേഷ്യം വന്നു. ഇതൊക്കെ മനുഷ്യൻ എഴുതി വെച്ചാണ്. അവിടെ ഒരു പരമാത്മാവും ആരും കൊന്നുമില്ല, കൊല്ലിച്ചുമില്ല. ഇതൊക്കെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മനുഷ്യന്റെ കുതന്ത്രങ്ങൾ, മനുഷ്യന്റെ കുതന്ത്രങ്ങളാണ് ഇതൊക്കെ എഴുതി വെക്കുന്നത്. ഇങ്ങനെയൊക്കെ കഥകൾ എഴുതി വെക്കുകയാണ്. എന്ത്? മറ്റുള്ളവർക്ക് കൊല്ലാനുള്ള ലൈസൻസ് കൊടുക്കാൻ വേണ്ടി എഴുതി വെക്കുന്നു. അല്ലാതെ പരമാത്മാവും ആരും കൊല്ലിച്ചു വന്നു. കഥകളിൽ എഴുതി വെക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ കഥ പറയാതെ ചരിത്രം പറഞ്ഞത്. ചരിത്രത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എന്ന് വെച്ചാ അങ്ങനെ ചോദിക്കുമ്പോ ഞാൻ അത് മനസ്സിലാക്കുന്ന ഇതാണ്. എന്താണ് അവിടെ? ഒരു കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഭഗവാൻ വന്നിട്ട് മനസ്സിലായി, അർജുനൻ എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് കൊലിച്ചത് ശരിയോ തെറ്റെന്നല്ല, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചത് ശരിയോ തെറ്റുമെന്നാണ് മനസ്സിലായി. ഏതോ ഒരുത്തൻ ഇങ്ങനെ എഴുതി വെച്ച്, അവന് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടായിരുന്നു. അവനൊരു കൃഷ്ണനെ സൃഷ്ടിച്ചു, ഒരു അർജുനനെ സൃഷ്ടിച്ചിട്ട് അവന്റെ ആശയം അതിനോട് പ്രചരിപ്പിച്ചു. ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ അവിടെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു കൃഷ്ണനും ഒരർജുനനും ഒന്നും അവിടെ ഇല്ല. അതൊക്കെ വെറും കഥാപാത്രങ്ങളാണ് കഥയിലെ. അങ്ങനെ അതൊക്കെ മാറ്റിക്കൊണ്ടുവരുന്നു. ഏത് ഗുരുവിന്റെ ആശയം എന്നുള്ളതല്ല, ഗുരുവിന്റെ ആശയം ഇപ്പൊ ഈ പറയുന്ന ഒരാശയം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരാശയം എന്ന് പറയുന്നത് ഗുരുവിന് അങ്ങനെ ഒരാശയം ഉണ്ടായത്. അപ്പൊ ലോകത്ത് മുഴുവൻ ഇങ്ങനെ ഒരാശയമുണ്ട്. അല്ല, ഗുരുവിന് മാത്രമുള്ള ഒരാശയം ധരിച്ചു കളയരുത്. ഗുരുവിനെ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം? ഗുരുവിനെ ആര് സ്വാധീനിച്ചു? തിരുക്കുറൾ അഹിംസയെ കുറിച്ച് നിരന്തരം പറയുന്നു. മനസ്സിലായോ? ഇന്ന് ലോകത്ത് ഒരുപാട് മനുഷ്യരങ്ങനെ ചിന്തിക്കുന്നു. നമ്മൾ അഹിംസയെ കുറിച്ച് പറയുമ്പം അത് ഗുരു ലോകത്തിന് പറഞ്ഞ ഒരാശയമായിട്ട് നമ്മൾ പറയും. ലോകരെല്ലാവരും ഇത് ഗുരുവിന്റെ ആശയമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ലോകത്തിങ്ങനെ ഒരാശയം ലോകത്തെല്ലാ ഭാഗത്തുമുണ്ട്. പല മനുഷ്യരും ഇതിന്റെ പ്രചാരകരായിട്ടുണ്ട്. അവർ ഗുരുവിനെ അറിയണമെന്നുകൂടിയില്ല. ആര് പറഞ്ഞു എന്നുള്ളതല്ല, എന്താശയം എന്നുള്ളതിനാണ് പ്രാധാന്യം. നമ്മൾ പറയുമ്പോൾ ഗുരുവിന്റെ ആശയമായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഗുരു ഇങ്ങനെ ഒരാശയത്തെ പറഞ്ഞു. അപ്പൊ ലോകമെന്ന് പറയാൻ ഞാൻ പറയുന്നത് ഇന്ന് സമൂഹമാണ് ചിന്തിക്കുന്ന, വ്യക്തികളല്ല. സമൂഹം എന്ന് പറയുന്നത് ഇന്ന് ഭരണാധികാരികളിൽ സമ്മർദ്ദം ഉണ്ടാക്കുകയാണ്. അപ്പൊ സമൂഹത്തിന്റെ ചിന്ത ഭരണാധികാരികളിൽ സമ്മർദ്ദം ഉണ്ടാക്കുമ്പോൾ അവർ നിയമങ്ങൾ മാറ്റുന്നു. നിയമം മാറ്റുന്നതിന്റെ അധികാരികളാണ്. അപ്പൊ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ പ്രഷർ വരുമ്പോഴാണ്, അങ്ങനെ സമൂഹത്തിന്റെ ചിന്ത മാറുമ്പോഴാണ്, അപ്പൊ ജനങ്ങളുടെ ചിന്ത അനുസരിച്ചാണ് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. പഴയകാലത്ത് അങ്ങനെയല്ല, ചില പ്രമുഖരായ വ്യക്തികളുടെ ചിന്ത അനുസരിച്ചിട്ടാണ്. നമ്മൾക്കിപ്പോ ഇത് ഗുരുവിന്റെ ഒരു ആശയമാണെന്ന് പറയുന്നത് വിചാരിച്ച് ലോകത്ത് ഇത് വേറെ ആർക്കും അറിയാൻ വയ്യാത്ത കാര്യം ധരിച്ചുള്ളത്, വേറെ ആരും പറയാത്ത കാര്യം ധരിച്ചുള്ളത്. ലോകത്ത് ഒരുപാട് പേര് ഗുരുവിനെ അറിയാത്തവരും പറയുന്ന ഒരു കാര്യമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഗുരു ലോകത്തിന് എന്ത് സംഭാവന ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് പറയാം. ഇങ്ങനെ ഒരാശയത്തെ പ്രചരിപ്പിച്ചു, അപ്പൊ ഈ ആശയത്തോട് യോജിക്കുന്നവരെല്ലാം അതിന്റെ പേരും ഗുരുവിനെ അംഗീകരിക്കും. അല്ലാതെ വേറെ എന്താണ് അത്? ആധുനിക ലോകത്ത് ഇതൊക്കെ എങ്ങനെ പറയണമെന്ന് മനസ്സിലാക്കാം. അല്ലാതെ ഗുരുവാണ് ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയത്, ഗുരുവാണ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയത്, ഗുരുവാണ് ഇവിടെ ബാങ്ക് തുടങ്ങി, ഇങ്ങനെയൊക്കെ പറയുന്നൊരർത്ഥമില്ല. അത് ലോകത്ത് ബോധമുള്ളവരും അതൊന്നും അംഗീകരിക്കില്ല. മനസ്സിലായി? അതൊക്കെ നീക്കി കൂടിയിരുന്ന് പറയാമെന്നുള്ളതേ ഉള്ളൂ. പരസ്പരം ഒരു സന്തോഷം. ചിന്ത എന്ന് പറയുന്നത് ലോകത്ത് മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ്. മുന്നോട്ട് ചിന്തിക്കുന്ന മനുഷ്യരെല്ലാം അഹിംസ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബുദ്ധന്റെ കാര്യം പറഞ്ഞില്ലേ? ബുദ്ധൻ എങ്ങനെയാണ് അഹിംസയെ വ്യാഖ്യാനിച്ചത്? അതല്ലേ ഞാൻ പറഞ്ഞു. ഗുരുവിന്റെ അഹിംസ എന്ന് പറയുന്ന ഈ ആശയം എന്നെയോ നിങ്ങളെ പോലെയുള്ളവരെ സ്വാധീനിച്ചിട്ടുണ്ട്. വിചാരിച്ചു ലോകം മുഴുവൻ അങ്ങനെയാണോ? ലോകരം മുഴുവൻ ഇതാണോ സ്വാധീനിച്ചത്? അങ്ങനെ ചിന്തിക്കരുത്. ലോകത്തിന്റെ മുമ്പിൽ ഇത് എത്തിച്ചാൽ അവരെ സ്വാധീനിക്കും, സ്വാധീനിക്കാം എന്നുള്ള. സ്വാധീനിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം ഈ ആശയമൊക്കെ ലോകത്തുണ്ട്. പക്ഷെ ജനങ്ങളാ വഴി ക്രമേണ മാറി വരുന്നതാണ്. അതാണ് അവിടെയാണ് എന്ത് പറയുന്നത്, ഹിംസയിൽ അഹിംസയുടെ യുക്തി പറയുന്നു. പഴയ അതൊക്കെ പഴയതിന്റെ തുടർച്ചയാണ്. ഹിംസയിൽ അഹിംസയുടെ യുക്തി പറഞ്ഞില്ലേ? ഹിറ്റ്ലറെ കൊല്ലുക എന്ന് പറയുന്നത് അഹിംസയാണ്. എന്തുകൊണ്ട്? ആ കൊല്ലുന്നോണ്ട് ഒരുപാട് കൊലപാതകം ഒഴിവാക്കാം. അത് ഹിംസയിൽ വരുന്ന അഹിംസയുടെ യുക്തിയാണ്. അത് ഹിംസയാണ്. അവിടെ ഹിംസയെ അഹിംസയായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. അത് ഹിംസ തന്നെയാണ്. അതിന് ബദലായിട്ടാണ് നമ്മൾ പറയുന്നത് ബുദ്ധൻ അങ്കുനീമാനെ എങ്ങനെയാണ് അഹിംസ വാദിക്കുന്നത്. ഇപ്പൊ ഒന്നിട്ടല്ല, അതാണ് ശരിക്കുള്ള അഹിംസ. അഹിംസയിലൂടെ തന്നെ അഹിംസയെ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അഹിംസയിലൂടെ അഹിംസ എന്ന അർത്ഥം അത് പഴയകാലത്ത് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഈ പഴയകാലത്ത് ഈ രാജാക്കന്മാരെല്ലാം അവരുടെ രാജ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും അയൽ രാജ്യത്തെ രാജാവിനെ ഭയന്നിട്ടും ഇവർ എന്ത് ചെയ്തു, എപ്പോഴും യുദ്ധം ചെയ്യാൻ താല്പര്യപ്പെട്ടുകൊണ്ടേ അപ്പോൾ അവര് ഹിംസാത്മകമായാണ് ചിന്തിച്ചത് എന്ന് വെച്ചാൽ അന്നത്തെ യുക്തിയാണ് ഈ പറയുന്നത്, ഡിഫൻസിന്റെ യുക്തി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത രാജാവ് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ നമ്മളവിടെ അഹിംസയും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവൻ നമ്മുടെ രാജ്യത്തെ കീഴ്പ്പെടുത്തും, നമ്മുടെ രാജ്യത്തെ മുഴുവൻ സമ്പത്ത് നശിപ്പിക്കും, നമ്മുടെ രാജ്യത്തെ മനുഷ്യരെ കൊല്ലും. അതുകൊണ്ട് എന്ത് ചെയ്യണം, അവൻ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മളും അവനെ ആക്രമിക്കണം. അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഹിംസ നമ്മുടെ ആൾക്കാരെ കൊല്ലാതിരിക്കും. അത് നമ്മുടെ ആൾക്കാരെ കൊല്ലാതെ, ഇത് ഗോത്ര യുക്തിയാണ്, പഴയ ഗോത്രങ്ങളുടെ യുക്തിയാണ്, അത് ഇന്നുമുണ്ട്. അത് ഹിംസയുടെ യുക്തിയാണ്, അതാണ് ഞാൻ പറയുന്നത്, ഹിംസയുക്തിയാണ്, അഹിംസയുടെ യുക്തിയല്ല. ഇല്ല, അശോകന്റെ കാലത്ത് അശോകന്റെ സാമ്രാജ്യം തകർന്നിട്ടില്ല, ചരിത്രം പഠിച്ചാറില്ല. അശോകന്റെ കാലത്ത് അശോകന്റെ സാമ്രാജ്യം തകർന്നിട്ടില്ല, അത് പിൽക്കാലത്താണ്, പിൻഗാമിയുടെ കാലത്താണ് തകർന്നത്. അത് എല്ലാ സാമ്രാജ്യങ്ങളും അങ്ങനെയാണ്. ഒരു ഒരാള് പ്രബലനായ ചക്രവർത്തിയായിരിക്കും, അടുത്ത ഒന്നോ രണ്ടോ മൂന്നോ തലമുറയ്ക്ക് തകർന്നു. അതങ്ങനെ തകർന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു രാജാവും വലിയ ശക്തനായി ഒരേ ഒരു സാമ്രാജ്യമൊക്കെ സ്ഥാപിച്ച് ഇരിക്കുമ്പോൾ പിന്നീട് വരുന്ന തുടർന്നു വരുന്ന രാജാക്കന്മാർക്ക് പണിയില്ലാതെ വരും. അപ്പോൾ അവർ സുഖലോകപ്പന്മാരാകും. സുഖലോകപ്പന്മാരാകുമ്പോൾ ദുർബലമാകും. ദുർബലമാകുമ്പോൾ മറ്റുള്ളവരൊന്ന് ആക്രമിച്ചവരെ കീഴ്പ്പെടുത്തും, സാമ്രാജ്യം തകരും. ഇതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പഴയകാലത്ത് ഈ ഗോത്രങ്ങൾ തമ്മിൽ ഇങ്ങനെ പോരടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അതെന്താണ്, അത് അഹിംസയുടെ യുക്തികളല്ല, ഹിംസയുടെ യുക്തിയാണ്. ഹിംസ ഹിംസ കൊണ്ട് നേരിടുക, നിങ്ങൾ ഇങ്ങോട്ട് അടിക്കാൻ വന്നാൽ അങ്ങോട്ടും അടിക്കുക, അത് പഴയകാല യുക്തികളാണ്. ആധുനിക മനുഷ്യന്റെ യുക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്. പണ്ട് പറഞ്ഞാൽ അത് ശരിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഗോത്രങ്ങളുടെ ജോലി എന്താണ്, അടുത്ത ഗോത്രത്തെ പോയി ആക്രമിക്കുക, അപ്പൊ അവന്റെ ജോലി എന്താണ്, പ്രതിരോധിക്കുക. അവിടെ അഹിംസയുടെ യുക്തിയല്ല, ഹിംസയുടെ യുക്തികളാണ്. അപ്പോ അടുത്തൊരാളിങ്ങോട്ട് ആക്രമിക്കാൻ വരും, അവനെ പ്രതിരോധിക്കുന്നു, ആക്രമിക്കുന്നു, അവനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഇവൻ പിന്നെ ചെയ്യുന്ന എന്താണ്, ഇവനും ചെയ്യുന്ന ഹിംസ തന്നെയാണ്. അങ്ങോട്ട് കടന്നു കയറും, ഇവന്റെ സുരക്ഷിതത്വത്തിന്റെ പേരിൽ അവിടെയുള്ളവരെയൊക്കെ കൊല്ലുന്നു. ഇത് കാലവ്യത്യാസം നമ്മൾ മനസ്സിലാക്കും. പഴയകാലത്ത് മനുഷ്യൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നത് ഈ ഗോത്രങ്ങൾ പരിണമിച്ചാണ് ഇന്നത്തെ ആധുനിക സമൂഹമായത്. അന്നത്തെ യുക്തികളല്ല, മഹാഭാരതത്തിന്റെ യുക്തിയല്ല. ഇന്ന് യുദ്ധം പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മഹാഭാരതമൊക്കെ എടുത്ത് ചവറ്റുകൊട്ടി എറിയേണ്ട സാധനങ്ങളാണ്. കർമ്മയുദ്ധം, അത് ഇത് ആധുനിക മനുഷ്യന് ഒരിക്കലും സ്വീകാര്യമായ കാര്യങ്ങളല്ല. ആധുനിക കാലത്ത് മനുഷ്യൻ ചിന്തിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ യുദ്ധം എങ്ങനെ ഒഴിവാക്കി സമാധാനം സ്ഥാപിക്കാമെന്നാണ് ചിന്തിക്കുന്നത്. പലപ്പോഴും വിജയിക്കാറില്ല, പക്ഷെ അങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. മറ്റങ്ങനെയല്ല, ഹിംസയുടെ യുക്തികൾ കൊണ്ട് എങ്ങനെ സമാധാനം സ്ഥാപിക്കാമെന്നുള്ളതാണ്. ഇത് രണ്ടും രണ്ടും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കും. കാലം മാറി അത് നമ്മൾ മനസ്സിലാക്കും. പഴയ ചവറുകൾ വായിച്ചിട്ട് ആവേശം കൊള്ളരുത്. യുദ്ധമാണല്ലോ മഹാഭാരതം, അതെന്താ യുദ്ധം ചെയ്യാൻ പറഞ്ഞു എഴുതിയത് എന്തെന്ന് മനസ്സിലാക്കിയാ മതി. എന്തോന്ന് കൽപ്പന കൽപ്പിക്കാൻ രാജാവ് കൽപ്പന എന്ന് പറയുന്ന പഴയ രാജഭാഷയാണ്, അത് നമ്മൾ കളയണം. ഇതൊക്കെ നമ്മൾ ഈ പറയുമ്പോൾ പഴയ ഈ രാജഭാഷ കാരണം പഴയകാലത്ത് ഈ രാജഭാഷ എന്ന് പറയുന്നതിനായിരുന്നു അംഗീകാരം. അതുകൊണ്ട് ആൾക്കാർ ഈ രാജഭാഷ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പോ എന്താണ് രാജഭാഷ പ്രയോഗിച്ച ഇന്ന് രാജഭാഷയുടെ കാലം പോയി, മനസ്സിലായോ? അത് അത് പിന്നീട് കുറച്ചുകൂടെ ഗോത്രകാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോ മനുഷ്യൻ കച്ചവടത്തിൽ ഇറങ്ങിയപ്പോ അത് യുദ്ധത്തിന് കാരണമാണ്. എന്താ ഈ കെമിക്കൽ അരിയുടെ കാര്യമാണോ പറയുന്നത്? എന്താ ഈ കെമിക്കൽ കൊണ്ട് വരുന്ന അത് നമുക്ക് വേറെ ദിവസം ചർച്ച ചെയ്യാം. മായത്തിനെ കുറിച്ചും കെമിക്കലിനെ കുറിച്ചുമാണ് ഇത്. അതുതന്നെ അത് നോക്കി ഇതിന്റെ കൂട്ടത്തിൽ വന്നാൽ ശരിയാവില്ല. ഇവിടെ നമ്മൾ അഹിംസയെ കുറിച്ച് ചർച്ച, ഒരു വലിയ വിഷയമാണ്, എല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കരുത്. ഈ സ്വാമിയെ പോലെ ഒന്ന് പറഞ്ഞോണ്ടെങ്കിൽ ചാടി വേറെടുത്ത് പോകും. വസ്തുതയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയ വസ്തുത കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നം. നമുക്ക് കെമിക്കൽ അരി മുതലിഞ്ഞോട്ട് കെമിക്കൽ അരി എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ മുതലിഞ്ഞോട്ട് ചേർത്ത് ഈ ഭാഷ എന്ന് പറയുന്നത് പഴയ കാലത്ത് ഇപ്പൊ ഈ സ്വാമി കൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ഈ രാജഭാഷയ്ക്കായിരുന്നു അന്ന് വലിയ ആദരവ് കൊടുത്തിരുന്നു അല്ലേ. അപ്പോ അതുകൊണ്ട് അന്ന് ഈ ജനങ്ങളിൽ അവർ ബഹുമാനിക്കുന്നവരിലെല്ലാം ഈ രാജഭാഷ ഉപയോഗിച്ച് കാര്യങ്ങൾ വർണ്ണിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്ന് ആ ഭാഷയ്ക്കൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. മനസ്സിലായി? അന്നത് പറഞ്ഞ് അതൊരു ഏച്ചുകെട്ട് ഭാഷയായിരുന്നു. ഇപ്പോൾ രാജാവ് വരുമ്പം പറയും എന്താണ്, രാജാവ് മന്ദം മന്ദം എഴുന്നള്ളി. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, രാജഭാഷയാവത്ത. എന്ന് വെച്ചാൽ അത് അന്നത്തെ ഭാഷയാണ്. ഇന്നിപ്പോ ഇന്നിപ്പോ ഗുരുദേവനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് മന്ദം മന്ദം എഴുന്നള്ളി ഇന്ന് രാജഭാഷയുടെ ആവശ്യമുണ്ട്. അതിന് കാലം പോയി, മനസ്സിലായോ? പിണറായി വിജയം മന്ദം മന്ദം എഴുന്നള്ളി എന്ന് ആരും പറയാറില്ലല്ലോ. ഉണ്ടാ ഭാഷ മാറി, ഇന്നത്തെ ഭാഷയല്ലേ എനിക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ രാജഭാഷ അതങ്ങ് വിടുക, അത് അതിന്റെ കാലം കഴിഞ്ഞു. ഇന്നത്തെ ഭാഷ സാധാരണ മനുഷ്യന്റെ ഭാഷയാണ്. ഞാൻ ഇങ്ങനെ ഈ സാധാരണ ശൈലിയിലൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ചിലർ പറയും സ്വാമിയുടെ ഭാഷ കുറച്ച് ഗ്രാമ്യമായി പോയി. ഇവര് നല്ല ഭാഷയെന്ന് പറഞ്ഞിരിക്കുന്നത് രാജഭാഷയാണ്. അത് അന്ധമായ അനുകരണങ്ങളും ആരാധനയൊക്കെയാണ്, അന്ധമായ ആരാധനയാണ് ആ ഭാഷയെ കൊണ്ട് നടക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. മനുഷ്യൻ മാറി കഴിഞ്ഞു. ഇന്നത്തെ മനുഷ്യന്റെ ഭാഷയിൽ നമ്മൾ സംസാരിക്കുക എന്നുള്ളത് അത് വേറൊരു വിഷയം. അത് സ്വാമി പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോ പഴയ യുക്തികളാണ് എന്താണ് ഹിംസയെ അഹിംസ എന്ന് വ്യാഖ്യാനിക്കുക. ഒരു അത് ഹിംസയുടെ യുക്തിയാണ്. അഹിംസയുടെ വ്യക്തി അതല്ല. അഹിംസയുടെ വ്യക്തി എന്താണോ, ഹിംസ ഏതായാലും ഹിംസ തന്നെ. ബുദ്ധൻ അങ്കുലിമാനെ കൊന്നാലും അത് ഹിംസ തന്നെയാണ്. അപ്പൊ ആ കൊല ഒഴിവാക്കാൻ പറ്റി ബാക്കി എല്ലാ കൊലകളും ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ് അഹിംസയുടെ യുക്തി. അതാണ് ഗുരു ഇവിടെ പറയുന്നത്. രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. അപ്പോ ഈ പറയുന്ന എന്താണ്, പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം എന്തുകൊണ്ടായിക്കൂട പാടില്ല എന്നുവെച്ചാൽ ഈ പറയുന്ന ആശയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തിനോ ഏതെങ്കിലും ഒരു സമൂഹത്തിനോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ വേണ്ടി പറയുന്നില്ല. ഇത് മനുഷ്യ സമൂഹത്തിന് മൊത്തം പറയുന്ന അഹിംസ എന്ന് പറയുന്ന ആശയം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഉപദേശിക്കുന്നതല്ല. അത് ഈ പറയുന്ന പോലെയാണ്. എന്താണ്, നമ്മൾ ഇന്ത്യക്കാരിൽ അഹിംസാവാദികളായ പൈസ ആക്രമിക്കത്തില്ല എന്ന് ചോദിച്ചാൽ പണ്ട് പോലീസുകാരും പറഞ്ഞ യുക്തിയാണ്. ഞാൻ കൈക്കൂലി വാങ്ങിയില്ലെങ്കിലും എന്ത് ചെയ്യും, ഏമാ വാങ്ങും, അതുകൊണ്ട് ഞാൻ വാങ്ങി. ആ യുക്തിയാണ്. അപ്പൊ ഇത് ഇത്തരം ആശയങ്ങൾ എന്ന് പറയുന്ന മനുഷ്യ സമൂഹത്തെ ഒന്നായി കണ്ടുകൊണ്ട് ചിന്തിക്കുന്നു. അപ്പൊ മനുഷ്യ സമൂഹത്തിലാണ് ഈ ആശയങ്ങൾ എത്തേണ്ടത്. അല്ല ഏതെങ്കിലും ഒരു രാജ്യത്തോ ഒരു ജനവിഭാഗത്തിനോ അല്ല. നമ്മളൊക്കെ ഇങ്ങനെയായാൽ ബാക്കിയുള്ളവർ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. കേട്ടില്ല, നേരിടുകയൊന്നും വേണ്ട. ആശയങ്ങൾ എന്താ നേരിടുന്നത്? നേരിടുക എന്ന് വെച്ചാൽ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. എന്തിനാ യുദ്ധം ചെയ്യുന്നത്? ആശയങ്ങൾ പ്രചരിപ്പിക്കുക. അഹിംസയുടെ ആശയം പ്രചരിപ്പിക്കുക എന്ന് വെച്ചാൽ അവിടെ വേണ്ട എന്നാണ് ജനങ്ങളുടെ ബോധവൽക്കരണമാണ്. ജനങ്ങളിൽ ബോധവൽക്കരണം അത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മനുഷ്യനിൽ അത്തരം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണെന്ന് വലിയ വിഭാഗം ജനങ്ങൾ യുദ്ധത്തിനെതിരായി ചിന്തിക്കുന്ന അതുകൊണ്ടാണ്. അല്ല, അയൽവാസി യുദ്ധം ചെയ്യുന്ന അതുകൊണ്ട് ഞാനും യുദ്ധം ചെയ്യണമെന്നല്ല, അയൽവാസി യുദ്ധം ചെയ്യട്ടെ ഞാനും യുദ്ധം ചെയ്യണം എന്നുള്ള ചിന്തയാണ്. അതായത് ഇപ്പൊ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. ഇപ്പൊ റഷ്യക്കകത്ത് തന്നെ ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നു ഇത് വേണ്ട, യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറല്ല. പക്ഷെ അവിടെ എന്താണ്, രാജാധിപത്യമാണ്, ഏകാധിപതിയാണ്. ഇപ്പൊ ഏകാധിപതിമാരെ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് യുദ്ധം. അതാണ് പഴയ കാലത്ത് സംഭവിച്ചത്. ഇന്നായാലും അങ്ങനെ തന്നെ, ഒരു ഏകാധിപതി വന്നു കഴിഞ്ഞാൽ അയാൾ യുദ്ധത്തെ ആഗ്രഹിക്കും. രാജാധിപത്യമാണ് അവിടെ, രാജവാഴ്ചയാണ് അവിടെ. ഒരാൾ ഏകാധിപതിയായ അതാണ് പറയുന്നത് ജനാധിപത്യത്തിൽ അതിന് പരിഹാരമാണ്. ജനാധിപത്യമാണെങ്കിൽ അത് അവിടെ നടക്കത്തില്ല, യുദ്ധം നടക്കത്തില്ല. പക്ഷെ ഏകാധിപതിയായത് അപ്പൊ പരിഹാരം ജനാധിപത്യത്തിലുള്ളു. അപ്പൊ ഇന്ത്യയെ ഇപ്പൊ പാകിസ്ഥാന് ആക്രമിച്ചാലും പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചാലും ഈ രണ്ട് സ്ഥലത്തുമുള്ള ജനങ്ങളിൽ വലിയൊരു വിഭാഗം യുദ്ധത്തിനെതിരായി ചിന്തിക്കും, യുദ്ധം വേണ്ട. അപ്പൊ പരിഹാരം എന്താണ്? പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ചർച്ചയിലൂടെ പരിഹരിക്കും, യുദ്ധത്തിലേക്ക് നീങ്ങണ്ട എന്ന് വരും. പക്ഷെ ഈ രണ്ട് രാജ്യത്തിലും ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു ഏകാധിപതിയാണ് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായും യുദ്ധം ഉണ്ടാവും. അങ്ങനെ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ മനസ്സിലാക്കണം രാജ്യം ഭരിക്കുന്നത് ഒരു ഏകാധിപതിയാണ്, രാജാവാണ് ഭരിക്കുന്നത്, ജനാധിപത്യമല്ല എന്നാൽ യുദ്ധം ഉണ്ടാവും. അല്ല, ജനാധിപത്യമാണെങ്കിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരിക്കലും യുദ്ധം ഉണ്ടാവുന്നില്ല. എന്നുവെച്ചാൽ അവിടെ ജനങ്ങളുടെ അഭിപ്രായത്തെ കേൾക്കും, ഒരു വ്യക്തിയുടെ ഇതല്ല അത്. യുദ്ധം എന്ന് പറയുന്നത് ചാണക്യ യുക്തിയാണ്, ചാണക്യന്റെ യുക്തിയാണ്. യുദ്ധങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ചാണക്യം പറയുന്നത്. എവിടെയാണോ തന്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ന്യൂനതകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? യുദ്ധത്തെ സൃഷ്ടിക്കുക, എന്നിട്ട് ആ സാഹചര്യങ്ങളെ അതിജീവിക്കുക, വീണ്ടും കരുത്തനാകുക. അത് ചാണക്യതന്ത്രമാണ്. പണ്ട് ചുവീര് കിടന്നതും ആ ചാണക്യതന്ത്രമാണ്. ഇവിടെ യുദ്ധം ഉണ്ടായതും അങ്ങനെയാണ്. പോലീസിനെയൊക്കെ ഇവിടെ കയറ്റിയതും അടിപിടിയൊക്കെ ഉണ്ടാക്കിയതും ചാണക്യതന്ത്രമാണ്, നീച്ച തന്ത്രമാണ്. ഒരു അതിനൊന്നും യാതൊരു ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു. പക്ഷെ ചാണക്യൻ ഇടത് കൈയിലും ഭഗവത്ഗീത വലത് കൈയിലും വരുന്ന ഇതിലും വലിയ സംഭവങ്ങൾ ഇനി ചുവീരി സംഭവിക്കും. രണ്ടും അപകടമാണ്. ചാണക്യതന്ത്രം പോലെ അപകടമാണ്, എന്ത് ഗീതയും അപകടമാണ്. യുദ്ധത്തിന്റെ കാര്യത്തിൽ ഞാൻ പറയാം, രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും യുദ്ധം സംഭവിക്കും. അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഗീതയിലും അഹിംസ എന്നുള്ളതുണ്ട്. അതാണ് അതാണ് ഹിംസ, ഹിംസയുണ്ട്. അത് തന്നെ, അതായത് ഹിംസയെ അഹിംസയായി വ്യാഖ്യാനിക്കുന്നതാണ്. ചെയ്യുന്ന ഹിംസയാണ്, പക്ഷെ അതിന് അഹിംസതാപരമായ വ്യാഖ്യാനം കൊടുക്കുന്നു. അത് അവര് പറയുന്ന വ്യക്തി ഇതാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ എല്ലാ യുദ്ധങ്ങളെയും ന്യായീകരിക്കുകയാണ്. ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ആക്രമിക്കാനല്ല, പിന്നെ എന്തിനാ പ്രതിരോധിക്കാണ്. അപ്പൊ ഹിംസയെ ന്യായീകരിക്കുകയാണ്. അപ്പൊ ഏതാക്രമിക്കും പറയാം. ഇപ്പൊ പുട്ടിനും പറയുന്ന എന്താണ്, ഞാൻ ആക്രമിക്കുന്നത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. ആരെ പ്രതിരോധിക്കുന്നു? പാശ്ചാത്യ ശക്തികളെ പ്രതിരോധിക്കുന്നു. അവര് നിങ്ങളെ എന്ത് ചെയ്തു? ഇതാ അവര് എന്റെ അതിർത്തിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അവരുടെ സ്വാധീനം അടുത്ത് എന്റെ രാജ്യത്തില് കയറും, അതുകൊണ്ട് എന്റെ അതിർത്തി രാജ്യത്ത് ഞാൻ ആക്രമിക്കുന്നു. അവരിഞ്ഞ് കയറിയില്ല, അവർ യുദ്ധം പ്രഖ്യാപിച്ചില്ല, അവരൊരു ബോംബ് പോലും പൊട്ടിച്ചിട്ടില്ല. എന്നാലും അയാൾ പറയുന്നത് എന്താണ്, ആ ശക്തികളെല്ലാം എന്റെ അതിർത്തി വന്നിരിക്കുകയാണ്, അവരുടെ സ്വാധീനം വന്നു കഴിഞ്ഞാൽ അടുത്ത് ഞങ്ങളെ ആക്രമിക്കും, അതുകൊണ്ട് മുൻകൂർ അങ്ങോട്ട് ആക്രമിക്കും. എന്തുകൊണ്ട്? കയ്യിൽ ആയുധമുണ്ട്. അപ്പൊ ഈ ആയുധങ്ങൾ ഒരു കൂട്ടുക എന്ന് പറയുന്നത് ഈ പറയുന്ന ഏകാധിപതികളുടെ സ്വഭാവം. അവര് പ്രതിരോധത്തിനെന്നുള്ള പേരിൽ ആയുധങ്ങൾ സംഘടിപ്പിക്കും, എന്നിട്ട് തരം കിട്ടുമ്പോൾ ആക്രമിക്കും. അത് പലതരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാകും. ഒരു രാജ്യത്തിന്റെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട സമ്പത്തെല്ലാം എന്ത് ചെയ്യുന്നു, ഇവര് ആയുധങ്ങൾക്ക് വേണ്ടി ചെലവാക്കും. ഇപ്പൊ ജനങ്ങളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഈ രംഗത്തൊക്കെ ചെലവഴിക്കേണ്ട പണമാണ് എന്ത് ചെയ്യുന്നത്, ആയുധ വ്യാപാരത്തിന് ചെലവാക്കുന്നു. അത് മത്സരിക്കും. ഏകാധിപതികളെല്ലാം പരസ്പരം മത്സരിച്ച് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടേ, അങ്ങനെ വരുമ്പോൾ രാജ്യം ജനങ്ങൾ കഷ്ടത്തിലാവും. അവർക്ക് ന്യായീകരണമുണ്ട്, ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്, പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്, ആക്രമിക്കാനായിട്ട്. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഉത്തരം കിട്ടുമ്പം ഇവരാക്രമിക്കുകയും ചെയ്യും. അപ്പൊ അവിടെ വേണ്ടത് അഹിംസ എന്ന് പറയുന്ന അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. അഹിംസയുടെ ഹിംസായുക്തിയല്ല, അഹിംസ പറയുന്നത് എന്താണോ, ഈ ഇത്തരം ഹിംസക്കെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണം സമൂഹത്തിൽ ഉണ്ടാവുക, സമൂഹം ഹിംസക്കെതിരായി ചിന്തിക്കട്ടെ. പക്ഷെ അതിന് ജനാധിപത്യം കൊണ്ടേ സാധ്യമാകും. അപ്പൊ ഏകാധിപത്യങ്ങൾ ഉയർന്നു വരാൻ പാടില്ല. ഗാന്ധിജിയുടെ അഹിംസയെ ഹിംസാപരമായി വ്യാഖ്യാനിക്കുകയാണ്. എന്താണ്, ഗാന്ധിജി അഹിംസാവാദിയായിരുന്നു. ഗാന്ധിജി അഹിംസാവാദിയായതുകൊണ്ട് ഇവിടെ എന്ത് തകരാറ് സംഭവിച്ചു, ആർക്കെന്ത് ദോഷമോ, ആർക്കും ദോഷമൊന്നും വന്നില്ല. ഗാന്ധിജി അഹിംസാവാദിയായതുകൊണ്ട് ഒരുപാട് ഇരട്ട ചൊരിച്ചിൽ ഒഴിവായി. എല്ലാ മതങ്ങളും ദുർബലമാകേണ്ടതും നശിക്കേണ്ടതുമാണ്. ഹിന്ദുമതത്തെ ദുർബലമാക്കി എന്താ ഇവിടെ ഒരു മതങ്ങളും വേണ്ട, മതങ്ങളാണ് ഇത്രയും രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നത്. മതങ്ങളുടെ ആവശ്യമില്ല, കാരണം മതത്തിന് തന്നെ ബലം. മതം എന്താണെന്ന് ഇവർ പറഞ്ഞു, എന്താണ് ജഗതിയിൽ ഇമ്മതം ഏതാണ്, അതിലൊരു ആത്മസുഖത്തിനായ പ്രയത്നം സകലവും ഇനി ഇതാണ് മതം, വേറെ മതമൊന്നും വേണ്ട, വേറെയുള്ള മതങ്ങളെല്ലാം ഇല്ലാതാകണം. അതുകൊണ്ടാണ് ഇത് തന്നെ പറഞ്ഞു, ആ ജാതി മതങ്ങളെല്ലാം വിട്ടിരിക്കുന്നു, എനിക്കൊരു മതത്തോട് ഒരു മമതയില്ല എന്ന് ഗുരു പ്രഖ്യാപിച്ചതാണ്. അപ്പൊ എന്തിനാ ഒരു മതത്തെ എന്തിന് ശക്തിപ്പെടുത്തണം? മതമെന്ന് പറയുന്നത് പ്രാചീന യുക്തികളാണ്, അതിന്റെ കാലം കഴിഞ്ഞു. ഇനി അതിനെ ശക്തിപ്പെടുത്താൻ കൊണ്ട് യാതൊരു കാര്യമില്ല, എന്റെ ആവശ്യമുണ്ട്. പോയാൽ മതത്തിന്റെ യുക്തികൾ കടന്നു വരും. മതത്തിന്റെ യുക്തികൾ കടന്നു വരുമ്പോൾ എന്തുവരും, അവിടെ ഹിംസ വരും, ആക്രമണം വരും. മതത്തിനെ ശക്തിപ്പെടുത്താൻ മറ്റവനെ ആക്രമിക്കണം, പ്രതിരോധിക്കണം. ആക്രമം ഉള്ളടത്ത് പ്രതിരോധം വരും, പ്രതിരോധം ഉള്ളടത്ത് ആക്രമവും വരും, രണ്ടും വരും. രണ്ടും ഒരുമിച്ചാണ്, മനസ്സിലായി? രണ്ടും ഒരിടത്തേ നിൽക്കത്തുള്ളൂ, ആക്രമം ഉള്ളടത്തെ പ്രതിരോധമുള്ളൂ. അല്ല, പ്രതിരോധത്തെ വിട്ടിരിക്കുക, അതായത് ആരുടെ കയ്യിലാണ് അമ്പും മരണം ഇരിക്കുന്ന, അവന്റെ ശരീരത്തിൽ എന്ത് കാണും, എന്ത് കാണും, ബോധമില്ല. ചോദിച്ചതിന് ഉത്തരം പറയാം, അതിന്റെ ഇടയ്ക്ക് കയറി ചോദ്യം ചോദിക്കാതെ പറയുന്ന ശ്രദ്ധിച്ചിരിക്കും. ആരുടെ കയ്യിലാണോ ആയുധമുള്ളത് അവന്റെ ശരീരത്തിൽ എന്ത് കാണും, പടച്ചട്ടയുണ്ടാവും. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, പിന്നെന്താ കേൾക്കാത്ത? അത് പറയുമ്പോ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? നമ്മൾ പറയുമ്പോഴേ ഞാനൊരു കാര്യം പറയുമ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കുന്നു. അല്ലാതെ വരെ എവിടെ മോനെ എന്ന് ചോദിക്കുമ്പോൾ തടി എവിടെ അപ്പാന്ന് ചോദിക്കും. ഇത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പറ്റില്ല. അവിടെ അതിനെ കുറിച്ചെല്ലാം പറഞ്ഞു ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാണ്. അതായത് പ്രതിരോധത്തിന്റെ പേരിൽ ഹിംസയെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് പഴയ യുക്തിയാണ്. അത് ആരുടെ യുക്തിയാണ്? ഹിംസായുക്തികളാണ്. ഇവിടെ പറയുന്ന അങ്ങനെയല്ല, അഹിംസയിൽ ഒരു ഹിംസായുക്തിയില്ല. അഹിംസയിൽ അഹിംസ മാത്രമേ ഉള്ളൂ. ലോകത്ത് അഹിംസയെ പ്രചരിപ്പിക്കുക, അങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ക്രമേണ സമൂഹം മാറി വരും, അതിന്റെ പുരോഗതിയാ കാണുന്നത്. അതെന്താ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം എന്നും അത് പരിഷ്കരിച്ചുകൊണ്ടിരിക്കും, അതിന് പരിഷ്കരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോ അത് ഏകാധിപത്യം അവിടെ തടവെക്കാൻ നോക്കും, പക്ഷെ ജനാധിപത്യ പരിഷ്കരണങ്ങളിലൂടെ അത് മാറ്റിയെടുക്കും. അതൊരു എന്താണ്, അതൊരു സിസ്റ്റമാണ്, ഒരു സമ്പ്രദായമാണ്. എല്ലാ സമ്പ്രദായങ്ങളും ഒന്നും പരിഷ്കരിച്ചുകൊണ്ടിരുന്നാലേ ശരിയാവും. അതാണ് അതെങ്ങനെയാണ് വെച്ചാൽ ജനാധിപത്യം വരുന്ന ഒരു ദോഷം പറയാം, നിങ്ങൾ ജനാധിപത്യത്തിലൂടെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കും, മനസ്സിലായി? അപ്പൊ ജനാധിപത്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാകാൻ പാടില്ല. അയാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഭരണത്തിനും അയാളെ ജനാധിപത്യ കാഴ്ചപ്പാട് പുലർത്തണം. അപ്പൊ അവിടെയും പരിഷ്കരണം ആവശ്യമാണ്. ഭരിക്കുമ്പോൾ അയാൾ ഏകാധിപതിയായ എന്ത് ചെയ്യും? പിന്നെ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുത്തതിന് അർത്ഥമില്ലാതായി. ഇപ്പൊ രണ്ടു ഭാഗത്തും വേണം. ഞാനിപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും എന്നെ പറയണ്ടേ, അത് പ്രശ്നമായി. ഈ സ്വാമി, ഈ ഇരിക്കുന്ന സ്വാമി നാളെ ശിവേരിയുടെ പ്രസിഡന്റായെന്ന് ഇരിക്കട്ടെ, ജനാധിപത്യ മാർഗത്തിലൂടെയാണ് തിരഞ്ഞെടുത്ത് പോയി, ജനാധിപത്യമാണ്. പക്ഷെ ഈ മനുഷ്യൻ കസേരയിൽ കയറി ഇരുന്നിട്ട് ഏകാധിപതിയായാലോ? അവിടെ പിന്നെ ജനാധിപത്യത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ട്? ഈ മനുഷ്യൻ അങ്ങനെ ആകില്ലാന്ന് വിചാരിക്കാൻ പറ്റില്ല. കിട്ടാത്ത കസേര കിട്ടാത്തതുകൊണ്ടാണ്. കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ എന്ത് ചെയ്യും? ചിലപ്പോ ഏകാധിപതി ആകും. അവിടെ ജനാധിപത്യം വേണം. അതാണ് ജനാധിപത്യം പരിഷ്കരിക്കണമെന്ന് പറയുന്നത്. നമ്മള് തെരഞ്ഞെടുപ്പിലൂടെ, ഇവിടെ എല്ലാവരും പറയുന്നതാണ്, ഗുരുദേവൻ പറഞ്ഞു, തെരഞ്ഞെടുപ്പിലൂടെ പറഞ്ഞു. അപ്പൊ ലോകത്തിൽ ആദ്യം ജനാധിപത്യം കണ്ടുപിടിച്ച ഗുരുദേവനാണ് ഇതൊക്കെ ഇങ്ങനെ പറയും. ശരിയാണ്, പക്ഷെ ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞു, അവിടെ അയാൾക്ക് എന്ത് വേണം? ഭരണത്തിനും എന്ത് വേണം? ജനാധിപത്യ കാഴ്ചപ്പാട് വേണം. എന്ന് വെച്ചാൽ ജനാധിപത്യ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എന്താണ്? താൻ ഭരിക്കുമ്പോ ജനത്തിന്റെ ഹിതം അറിഞ്ഞു വേണം അയാൾ ഭരിക്കാൻ, പൊതുഹിതം അറിഞ്ഞു വേണം അയാൾ ഭരണം നടത്താൻ. ജനഹിതം അറിഞ്ഞയാള് ഭരിച്ചാൽ എന്ത് വരത്തുള്ളൂ? ജനാധിപത്യം ആകത്തുള്ളൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ജനാധിപത്യം. അത് സംഭവിക്കാതെ വരുമ്പോഴാണ് എന്ത് വരുന്നത്? അങ്ങനെ അല്ല ഒരാൾ ഭരിക്കുന്നെങ്കിൽ അയാൾ എന്താവും? ഏകാധിപതിയാകും. ഏകാധിപതിയായ വീണ്ടും പഴയ ഏകാധിപത്യ യുക്തികളിലേക്ക് വരും. അപ്പൊ നമ്മൾ ജനാധിപത്യത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു സംവിധാനം പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കും. അതിന് പരിഷ്കാരം വരാത്തതാണ് പ്രശ്നം. ഇനി എന്താ ചോദ്യം ചോദിക്കാമെന്ന് അവിടെ പറഞ്ഞു. യുക്തിന്യായങ്ങളെല്ലാം ഉപയോഗിച്ച് പരിഷ്കരിച്ച് പരിഹരിച്ചുകൊണ്ടിരിക്കും. അതാ വേണ്ടത്. അതുകൊണ്ട് ഹിംസയ്ക്ക് ഒരിക്കലും അഹിംസാ യുക്തികളില്ല. അഹിംസയ്ക്ക് അഹിംസയുടെ യുക്തികളേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധം, ആക്രമം, ഇതിനെയൊന്നും അഹിംസയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അതൊക്കെ ഹിംസ തന്നെയാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒഴിവാക്കും. പരിഹാരം എന്താണ്? അഹിംസയെക്കുറിച്ചുള്ള ശരിയായ ബോധവൽക്കരണത്തിലൂടെ ജനങ്ങളെ ബോധമുണ്ടാക്കിയെടുക്കുക. അങ്ങനെ വരുമ്പോൾ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിലായിട്ട് സംഭവിക്കേണ്ടതല്ല, ലോക ജനതയിൽ സംഭവിക്കേണ്ട കാര്യമാണ്. അതിന് തടസ്സമായി നിൽക്കുന്നതാണ് പലപ്പോഴും എന്താണ്, ഒന്ന് മതം. അഹിംസയ്ക്ക് തടസ്സമായി നിൽക്കുന്ന മതങ്ങളാണ്. മതം എന്ന് വെച്ചാൽ മതത്തിൽ തീവ്ര ചിന്തകൾ. മറ്റൊന്ന് എന്താണ്, രാഷ്ട്രീയം. പ്രബലമായ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ അഹിംസയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. രാഷ്ട്രീയത്തിലെ തീവ്ര ചിന്തകൾ, അത് കഴിഞ്ഞ് പിന്നെ ഏതും വരുന്നത്. മതത്തിന്റെ തീവ്രത, രാഷ്ട്രീയത്തിന്റെ തീവ്രത ആണ് ഇന്ന് ലോകത്തിന് സമാധാനം നശിപ്പിക്കുന്നത്. അപ്പോ അഹിംസയുടെ ബോധവൽക്കരണം കൊണ്ട് ജനങ്ങൾക്ക് അങ്ങനെ മാറ്റം വരണം. ഇപ്പൊ ഹിറ്റ്ലർ ജനിച്ചു വന്ന ആ സാഹചര്യത്തിൽ അവിടെ ഇങ്ങനെ ഒരു ജൂതവിരുദ്ധ ആശയങ്ങൾ പ്രചരിക്കാതിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാകുമായിരുന്നില്ല. നമ്മൾ വെറുതെ ചിന്തിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒരു ആശയം അവിടെ പ്രചരിച്ചപ്പോ അത് ഹിറ്റ്ലർക്കത് കയറിപ്പിടിച്ചു. അയാളൊരു കൊലപാതകയായി മാറി. അതാണ്, ഏതെങ്കിലും ഒരു സ്വാമി അക്രമിയായി മാറുന്നുണ്ടെങ്കിൽ എന്താണ്, അയാൾ ചാണക്യസൂത്രവും ഗീതയും പഠിക്കാതിരുന്നുവെങ്കിൽ അയാളൊരു നല്ല മനുഷ്യനായി. ഇത് രണ്ടും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എന്താവും? ഏത് സ്വാമിന്ന് മനസ്സിലായ? ഇത് രണ്ടും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അക്രമിയാവും. എന്നുവെച്ചാ ഗീതയിലെ ആ യുദ്ധത്തിന്റെ യുക്തി, ആ ചാണക്യന്റെ കൗടില്യങ്ങൾ, ഇത് രണ്ടും കൂടെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അവിടെ യുദ്ധം സംഭവിക്കും. സ്വാമി ആയാലും ശരി, അവിടെ യുദ്ധം സംഭവിക്കും. അതുകൊണ്ട് വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്താണ്? ഹിംസയ്ക്ക് ഒരിക്കലും അഹിംസാപരമായ വ്യാഖ്യാനം ഇല്ല. ഹിംസ ഹിംസ തന്നെയാണ്, അഹിംസ അഹിംസ തന്നെയാണ്.